ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ. ഇഹലോക ജീവിതം ഇഹലോക ജീവിതം കൂടെ ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ. മനുജ മനസ്സിൽ കരുതല്ലേ. ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം വെടിഞ്ഞ് യാത്ര തിരിക്കുമല്ലോ. സത്യം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം വെടിഞ്ഞ് യാത്ര തിരിക്കുമല്ലോ. നമ്മൾ യാത്ര തിരിക്കുമല്ലോ. ഇഹലോക ജീവിതം ഇഹലോക ജീവിതം ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ. മനുജ മനസ്സിൽ കരുതല്ലേ. കള്ളു കുടിക്കല്ലേ കളവു കാട്ടല്ലേ ചൂതു കളിക്കല്ലേ. ഇഹലോക ജീവിതം ഇഹലോക ജീവിതം ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ. മനുജ മനസ്സിൽ കരുതല്ലേ. എനിക്ക് ഞാനിവിടെ പാടണം. യോ കെട്ടിയ പെണ്ണിനെ കണ്ണിൽ മുക്കി കറങ്ങി നടക്കല്ലേ. കെട്ടിയ പെണ്ണിനെ കണ്ണിൽ മുക്കി കറങ്ങി നടക്കല്ലേ. മനുജ കറങ്ങി നടക്കല്ലേ. ഇഹലോക ജീവിതം ഇഹലോക ജീവിതം ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ. മനുജ മനസ്സിൽ കരുതല്ലേ. ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ. മനുജ മനസ്സിൽ കരുതല്ലേ. ഇഹലോക ജീവിതം ഇഹലോക ജീവിതം ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ. മനുജ